അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നു, അവരെന്നെ സുഖത്തിനായി വരികയാണ്. ഇതാണ് മതസാരം, സർവമതസാരം. ഈ സർവമതസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരുണ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ആ കാരുണ്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അഹിംസ നിലനിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലാവൃതവും തിന്നാവൃതവും രണ്ടും നിലനിൽക്കുന്നത്. അപ്പൊ എന്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത് സർവമതസാരം. അതെല്ലാവരും ആത്മസുഖത്തിനായ പ്രയത്നം സകലവുമെങ്കിൽ സദാവി ചെയ്തിടുന്നു. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരുന്നു. ഇതാണ് മതസാരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ജീവകാരുണ്യം എന്ന് പറയുന്ന ആശയം. അതിന്റെ അടിസ്ഥാനത്തെ എന്ത് ചെയ്യുന്നു? അഹിംസ. ആ അടിസ്ഥാനത്തെ എന്ത് ചെയ്യുന്നു? കൊല്ലാവൃതവും തിന്നാവൃതവും രണ്ട് വ്രതങ്ങളെ കുറിച്ചുകൂടെ പറയും. ഇത് ഇങ്ങനെ ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ധർമ്മത്തെ ചരിക്കുന്നവർ, ധർമ്മം ആചരിക്കുന്നവർ ഈ സർവമത സാരം അതിൽ നിന്നും തുടങ്ങണം. അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്ന അവരെന്റെ സുഖത്തിനായി വരയണം. അപ്പൊ തന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളതിനെ ദ്രോഹിക്കാൻ പാടില്ല, എന്നാലേ ജീവകാരുണ്യം അവിടെ വരത്തുള്ളൂ. അതിനൊരു അടിസ്ഥാന തത്വം വേണം. അപ്പൊ ആ ആശയം വെച്ചാണ് അടുത്ത് പറയുന്നത്, കൊല്ലുന്നത് തങ്കൽ വരൽ പ്രിയമാമല്ല എന്നാണ്. പ്രിയമാമല്ല ഒരുമിച്ചാണ്. പ്രിയമാമല്ല എന്ന് പറഞ്ഞാൽ പ്രിയമായതല്ല. എന്നുവെച്ചാൽ പ്രിയമല്ല. അങ്ങനെ ഒരു പാഠം ഒരിടത്തും കണ്ടിട്ടില്ല. ഡോക്ടർ ഭാസ്കരൻ പറയുന്നു, പ്രിയം ആവില്ല എന്നായാൽ കൊള്ളാം. പ്രിയമാമല്ല എന്നുള്ളതിൽ നിന്ന് അർത്ഥം കിട്ടുമെങ്കിൽ എന്റെ ആവശ്യമില്ല. ഇത് കുറച്ച് പഴയ മലയാളമാണ്. അപ്പൊ പ്രിയമായതല്ല എന്നുള്ള അർത്ഥം അതിൽ നിന്ന് കിട്ടും. ആയതല്ല എന്നുള്ള അർത്ഥം പ്രിയമാമല്ല എന്നുള്ളതിൽ നിന്ന് കിട്ടും. പഴയ മലയാളം സാധാരണ ഗ്രാമ്യ ഭാഷയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും എഴുതിയത് അച്ചടി ഭാഷയിലല്ല ഇന്നത്തെ. പഴയ ഭാഷയാണെന്നുകൂടെ ഓർക്കണം. പ്രിയമാമല്ല എന്ന് പറയുന്നത് ഇന്ന് നോക്കുമ്പോൾ ഇന്നങ്ങനെ പ്രയോഗിക്കാറില്ല. പക്ഷെ അന്നിങ്ങനെ പ്രയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഗ്രാമ്യ ഭാഷ. ഗുരുവിന്റെ കൃതികളിലെല്ലാം ധാരാളം വരുന്നതാണ് ഈ ഗ്രാമ്യ ഭാഷ. ഇന്നത്തെ അച്ചടി ഭാഷയിൽ ആ പല പദങ്ങളും കാണത്തില്ല. അതുകൊണ്ട് പ്രിയമാമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമല്ല എന്നുള്ള അർത്ഥം എടുക്കാം. എനിക്ക് പ്രിയമായതല്ല, അതാണ് ആയതെന്നുള്ള പോയി. പ്രിയമാമല്ല എന്ന് പറഞ്ഞാൽ പ്രിയമായതല്ല. അല്ല അല്ലല്ലോ എന്നല്ല, അല്ല പറഞ്ഞിരിക്കുന്ന അല്ലല്ലോ എന്നല്ല, അല്ല പ്രിയമാമല്ല എന്നാണ്. പ്രിയമായതല്ല. ഇതിന് പഴയ ശൈലിയിൽ അങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെയെന്ന് പറ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രിയമാമല്ല എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഏത് സന്ദർഭം എന്നാ പറയാൻ തന്നിലേക്ക് മരണം വരുന്നു എന്ന് വന്നാൽ ആരെങ്കിലും കൊടുക്കുന്നു. ഈ പറയുന്ന ഭാഷയുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ആശയം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലുന്നത് തങ്കൽ വരൽ പ്രിയമാണ്, അത് ജീവകാരുണ്യ പഞ്ചമുഖം ചട്ടമ്പിസ്വാമിയുടെ അതിനകത്ത് ഇതേ ആശയം തന്നെയാണ്. അതൊക്കെ ഉണ്ട് ഇവിടെ. ആശയത്തിൽ അവ്യക്തതയൊന്നുമില്ല, ഭാഷയിലാണ് സംശയം പ്രകടിപ്പിക്കുന്നത്. പ്രിയമാമല്ല എന്ന് പ്രയോഗിക്കാറില്ലല്ലോ, പ്രിയമല്ലെന്നേ പറയാറുള്ളൂ. എന്താ ഇങ്ങനെ വന്നു എന്നുള്ളതാണ്, അത് പഴയ ശൈലി, പഴയ രീതി എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു പാഠഭേദം വേറെ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്തിരിക്കണം, അങ്ങനെ ഒരിടത്തും കാണുന്നുമില്ല. നമുക്ക് പഴയ രീതി എന്ന് മനസ്സിലാക്കാം. കൊല്ലുന്നത് തങ്കൽ വരൽ പ്രിയമാണ്, ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. മരിക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ചിലരത് ഇഷ്ടപ്പെടില്ല, ചിലരതിനെ അംഗീകരിക്കും. എന്തായാലും ഇനി മരിച്ചല്ലേ പറ്റൂ, വാർദ്ധക്യമൊക്കെ ചെന്ന് കഴിയുമ്പോൾ മനുഷ്യരെല്ലാം പറയും ഇനി എത്രയും പെട്ടെന്ന് പോയാൽ മതി, കിടന്ന് കഷ്ടപ്പെടാതിരുന്നാൽ മതി എന്നൊക്കെ ആൾക്കാർ സ്വയം പറയും. എന്നുവെച്ചാൽ മരണത്തെ മനുഷ്യന് അംഗീകരിക്കുന്ന ഒരു സ്വഭാവം പൊതുവേ ഉണ്ട്. എന്നാലും കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും, എന്നാലും മരിക്കുമെന്നും അറിയാം. പക്ഷേ ആ സന്ദർഭത്തിൽ ആരെങ്കിലും തന്നെ വന്ന് കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതാർക്കും ഇഷ്ടപ്പെടുത്തില്ല. ഏത് സന്ദർഭത്തിലായാലും ശരി, സ്വയം മരിക്കുന്നതിനെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റും, പക്ഷെ വേറൊരാൾ വന്ന് തന്നെ കൊല്ലുന്നത് ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് കൊല്ലുന്നത് തങ്കൽ വരൽ, തന്നിൽ സംഭവിക്കുകയാണെങ്കിൽ, കൊല എന്നുള്ളത് തന്നിൽ സംഭവിക്കുകയാണെങ്കിൽ പ്രിയമാമല്ല, പ്രിയമല്ല അത്, ആർക്കും അത് പ്രിയമായ കാര്യമില്ല. നമ്മളൊരു പക്ഷെ മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറായെന്നിരിക്കും, കോഴി ആടിനെയൊക്കെ അറുത്ത് കൊല്ലാൻ തയ്യാറായെന്നിരിക്കും. പക്ഷെ ആ വിധി അതിനുദ്ദേശം ഇവിടെ പറയുന്നത് അതിനൊക്കെ അറുത്ത് കൊല്ലാൻ നമ്മൾ തയ്യാറാവും, പക്ഷെ അത് തന്നിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ അതാർക്കും ഇഷ്ടമല്ല, പ്രിയമല്ല എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല, കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വലിയ ലോകം അംഗീകരിച്ച ഒരു സാമാന്യ നിയമമാണ്, കൊല്ലുന്നവർക്കും സ്വയം കൊല്ലപ്പെടാൻ ഇഷ്ടമാണ്. ഈ വിധി ആർക്ക് ഹിതപ്രദമാണ്? ഈ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലപ്പെടുക എന്നുള്ള ഈ വിധി ആർക്ക് ഹിതപ്രദമാം, ആർക്കാണ് ഹിതപ്രദമായിരിക്കുന്നത്, അനുകൂലമായിരിക്കുന്നത്, ആരാണ് അതിന് ഹിതം? കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആരാണ് കരുതുന്നത്? സാമാന്യ ബുദ്ധിയോട് ആരും കരുതുന്നില്ല. ചിലപ്പോൾ ചെറിയ വാശിയോടെയൊക്കെ പറയും, അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൊന്നേരം എന്നൊക്കെ പറയും. അതൊക്കെ വാശിക്ക് പുറത്ത് പറയുന്നതാണ്. അല്ലാതെ സ്വയം ഒരു മനുഷ്യൻ ഒരിക്കലും കൊല്ലപ്പെടട്ടെ എന്നാഗ്രഹിക്കത്തില്ല. കൊല്ലാൻ വളരെ ആഗ്രഹിക്കുന്നവനും അർജുനനും കൊല്ലാൻ തയ്യാറായിരിക്കുകയാണ് എല്ലാരെയും. അപ്പോ കൊല്ലാൻ തയ്യാറായിരിക്കുന്നവനാണ് കല്ല് കയ്യില് അമ്പും മില്ലും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെയൊക്കെ കൊല്ലാൻ. പക്ഷെ താൻ കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള വിചാരം ഉള്ളിലുള്ളത് കൊണ്ടാണ് എങ്ങനെ അയക്കുന്നത്? പടച്ചട്ടയൊക്കെ അണിഞ്ഞിരിക്കുന്നു, ദേഹത്ത് മുഴുവൻ പടച്ചട്ടകൾ അണിഞ്ഞു, തന്റെ ദേഹത്ത് ആയുധം ഏക്കാത്ത രീതിയിൽ നിൽക്കുന്നതിന് കൊല്ലപ്പെടരുതെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഏത് വലിയൊരു പോരാളിയായാലും ശരി, എത്ര ധീരനായാലും ശരി, എത്രയൊക്കെ കൊല്ലാൻ കഴിവുള്ളവനായാലും ശരി, അയാൾ പടച്ചട്ട അണിയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പൊ എന്താണ് അയാളുടെ ആഗ്രഹം? കൊല്ലപ്പെടരുത്. കഴിയുന്നത്രയും കൊല്ലണം, ഇന്നും കൊല്ലണം, നാളെയും കൊല്ലണം, വീണ്ടും കൊല്ലണം, അതാണ്. പിന്നെ ഇതിനിടയ്ക്ക് എങ്ങാനും കൊല്ലപ്പെട്ടാൽ പിന്നെ സഹിക്ക് വേറെ വഴിയുന്നു. എന്നാലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് പടച്ചട്ടകളണിയിക്കുന്നത്. തന്റെ ദേഹത്ത് ആയുധം കൊണ്ട് മുറിവേക്കരുത്, അതാണ്. അതുകൊണ്ട് കൊല്ലാനുള്ള ഉപദേശം ഒരിക്കലും ഒരു സെൻസിബിളായ ഉപദേശമാണ്, ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ഉപദേശമാണ്. ഏത് ഭഗവാൻ ഉപദേശിച്ചാലും ശരി, കൊല്ലുക എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധ വിവരക്കേടാണ്. ഏത് ദൈവം പറഞ്ഞാലും ശരി, ദൈവത്തിന് വിവരമില്ല, പറഞ്ഞാൽ വിവരക്കേടാണ്, ഒരു സംശയമില്ല. ആര് പറഞ്ഞാലും കൊല്ല, അത് പറയാൻ പാടില്ല. ആരെ കൊണ്ടാണോ കൊല്ലിക്കുന്നത്, അവൻ സ്വയം കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ എന്തിനാ അവനെ കൊണ്ട് കൊല്ലിക്കുന്നത്? അപ്പൊ ഇതൊന്നും ഭഗവാൻ പറയുന്നു, ദൈവം പറയുന്നു എന്നല്ല, ഇതൊക്കെ പറയുന്ന ആരാ? മനുഷ്യർ പറയുന്നതാണ്. എന്നിട്ട് ദൈവത്തിന്റെ തലയും കെട്ടി വെക്കുക, ദൈവം പറഞ്ഞാണ്. അപ്പൊ ഒന്ന് വിചാരിക്കുക, ദൈവത്തിന് അങ്ങനെ പറയാൻ കൊള്ളാമോ? ദൈവമല്ല പറയുന്നത്. മനുഷ്യർ കൊല്ലിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത്, അവർ കൊല്ലിക്കാൻ വേണ്ടി അവര് പ്രത്യേക ശാസ്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയുന്നു എന്താണ്, ഇതൊക്കെ ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ എന്തുവരും? എല്ലാവരും അംഗീകരിക്കുക, ദൈവമല്ലേ കൊല്ലാൻ പറഞ്ഞു, എന്നാ നമുക്ക് കൊല്ലാം. ദൈവം പറഞ്ഞതിനെ ചോദ്യം ചെയ്യും, ആർക്കും ധൈര്യം വരത്തില്ല. നമ്മൾ ചോദ്യം പറഞ്ഞാ, നീ ദൈവം നിഷേധിക്കുകയാണല്ലോ, എന്തുകൊണ്ട്? ദൈവമല്ലേ കൊല്ലാൻ പറഞ്ഞത്, അപ്പൊ നിനക്കത് ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കും. ഇത് ഭയന്നിട്ട് എന്ത് ചെയ്യും? ആരും അതിനെ ചോദ്യം ചെയ്യില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭഗവാനും കൊല്ലാൻ പറയുന്നില്ല. പിന്നെ ഈ പറയുന്നതൊക്കെ ആരാണ്? ഈ കൊല എന്ന് പറയുന്ന മനോരോഗം ഉള്ള മനുഷ്യരാണ്. അതൊരു മനോരോഗമാണ് കൊല്ലുക എന്ന് പറയും. അത്തരം മനോരോഗമുള്ള മനുഷ്യരാണ് ഇതൊക്കെ എഴുതി വയ്ക്കുന്നത്. അവരായി എഴുതി വയ്ക്കുന്നതിന്റെ ബലത്തിന് വേണ്ടി അവരവിടെ ഒരു ഭഗവാനെ സൃഷ്ടിച്ചിട്ട് ഭഗവാനിൽ ഇതൊക്കെ ആരോപിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ കൊല്ലാൻ പറഞ്ഞോ ഇല്ലയോ അങ്ങനെ ഒരു ചർച്ചയെ അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഇത് ഭഗവാന്റെ മേലിൽ ആരോപിക്കുന്നതാണ്, ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. അവന്റെ വക്രബുദ്ധിയാണ്. ചിലരെങ്ങനെയാണ്, ചിലര് പറയാനുള്ള മുഖത്ത് നോക്കി പറയും, നേരിട്ട് പറയും, ശരിയായാലും തെറ്റായാലും ശരി. നമുക്ക് ശരിയല്ലാന്ന് തോന്നിയാൽ നേരിട്ട് പറയണം, അവന്റെ ഭവിഷ്യത്ത് എന്തായാലും ശരി. പക്ഷെ വക്രബുദ്ധികൾ അങ്ങനെയല്ല, അവരെന്ത് ചെയ്യും? മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കും. ഒളിപ്പിച്ചു വച്ചിട്ട് അവർ അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കും. ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഭഗവാൻ ഉവാച എന്ന് പറയും, ദൈവം പറഞ്ഞാണ് കൊല്ലാൻ. അപ്പൊ ആ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യണം, എന്തറിഞ്ഞുകൊണ്ട്? ദൈവം അല്ല പറഞ്ഞെന്ന് അറിഞ്ഞോണ്ട്. എങ്ങനെ? ആർക്ക്? കേട്ടില്ല. മനുഷ്യന്റെ ബുദ്ധിയാണ്, മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ്. വളരെ വക്രമായി ചിന്തിക്കും, നേരിട്ടൊന്നും പറയില്ല, അടിയുടെ പ്രവൃത്തി. അതെന്താ? അതും ഇതുമായിട്ട് ഈ പറയുന്നതായിട്ടെന്താ ബന്ധം? ആ അതൊക്കെ ആബലും കായലും അതൊക്കെ അറിയാം നമുക്ക്, അതൊക്കെ നടന്നിട്ടുണ്ട്. അത് വേറെ, ഇവിടെ പറയുന്നതല്ല. ദൈവത്തിന്റെ പേരിൽ കൊലപാതകങ്ങളുടെ കണക്കെഴുതുന്ന കണക്ക് പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചില കണക്ക് പുസ്തകങ്ങൾ ഉണ്ടറിയാൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ആ എന്നാ ദൈവത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ എഴുതി വെക്കുന്ന കണക്ക് പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ എന്നാ അങ്ങനെ ഉണ്ട്. അതിനെ കുറിച്ചാ പറയുന്നത്. ദൈവം പറഞ്ഞു, ഭഗവാൻ വാച എന്ന് പറയും, കൊല്ലാൻ പറഞ്ഞു. അത് ദൈവമല്ല പറഞ്ഞു, മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നു. മനുഷ്യന്റെ വക്രബുദ്ധിയുണ്ട്, ദൈവത്തിന്റെ പേരിൽ അതൊക്കെ വയ്ക്കുകയാണ്. അതാണ് ഇവിടെ ധാർമ്മികരെ, സൂരികളെ എന്നൊക്കെ പറയുന്നത്, പണ്ഡിതന്മാരെ നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെയുള്ള അധോലോക കൊലപാതകങ്ങൾ ചെയ്യരുതെന്ന് തന്നെയാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന് എന്തിനാ ആൾക്കാരെ കൊണ്ട് കൊല്ലിച്ചിട്ട് എന്താ എന്ത് നേടാനാ? നിമിത്തം മാത്രം ഭവ എന്നൊക്കെ ദൈവത്തിന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അത് മനുഷ്യൻ പറയുന്നത് തന്നെയാണ്, ദൈവമല്ല പറയുന്നു. സാക്ഷി അതിലും വലിയ അപകടമാണ്. അതിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സാക്ഷി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നിയ അസുഖമാകാമെന്നാണ്. ആ അത് അത് വലിയ അപകടമാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? എന്ത് തോന്നിയ അസുഖം ചെയ്തിട്ട് പറയാം ഞാൻ സാക്ഷിയാണ്, ഞാൻ ഒന്നും അറിഞ്ഞില്ല, കേട്ടുമില്ല, കണ്ടുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ സാക്ഷി. അത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ സ്വയം ചിന്തിക്കണം. തന്നെ കൊന്നാൽ, താൻ കൊല്ലപ്പെട്ടാൽ അത് തനിക്ക് പ്രിയമാണോ? അല്ലല്ലോ, പ്രിയമാമല്ല, പ്രിയമല്ല എന്ന് മനസ്സിലാവും. കൊല്ലുന്നത് തങ്കൽ വരൽ പ്രിയമല്ല. ഈ വിധി കൊല്ലപ്പെടുക എന്ന് പറയുന്ന ഈ വിധി ആർക്കാണ്? ഹിതപ്രദം, ഹിതത്തെ പ്രദാനം ചെയ്യുന്നത്, അനുകൂലതയെ പ്രദാനം ചെയ്യുന്നത്. ഹിതപ്രദം എന്ന് വെച്ചാൽ ഹിതത്തെ പ്രദാനം ചെയ്യുന്നത്. ആർക്കാണ് ഹിതത്തെ, അനുകൂലത ആർക്കാണ് നൽകുന്നത് എന്ന് വെച്ചാൽ ആർക്കാണ് അത് അനുകൂലമായിരിക്കുന്നത്? ഇത് സൂരികൾ എന്ന് വെച്ചാൽ വിദ്വാൻമാർ, പണ്ഡിതന്മാർ, ഇതൊക്കെ ആലോചിക്കണം എന്നാണ്. ഇപ്പൊ നേരിട്ടോ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആരും കൊലപാതകത്തിന് ആരും പ്രേരിപ്പിക്കരുത്. പിന്നെ അതൊക്കെ പ്രേരിപ്പിച്ചത് ദൈവം പറഞ്ഞു എന്ന് എഴുതി വെക്കാനും പാടില്ല. ദൈവത്തിനേതാണോ പണി. ചൊല്ലേണ്ടത് ധർമ്മ്യം, ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഉപദേശിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ എഴുതി വെച്ചിരിക്കുന്നില്ലേ, കൊല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ധർമ്മ്യം, ധർമ്മയുക്തമായ കാര്യങ്ങളെ ഉപദേശിക്കാവും ആൾക്കാർ, കൊല്ലാനൊന്നും ഉപദേശിക്കാൻ പാടില്ല. ദൈവത്തിന്റെ പേരിൽ ഉപദേശിക്കുന്നത് മനുഷ്യരാണെന്നാണ് വിദ്വാൻമാർ, പണ്ഡിതന്മാർ. അവരവർക്ക് പറയാൻ അത് ധർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മയുക്തം, ധർമാധനഭേദം ധർമ്മ്യം എന്ന് പറയുന്നു. ധർമ്മയുക്തമായിരിക്കുന്നതേ പറയാവൂ. അപ്പൊ കൊല ധർമ്മയുക്തമല്ലാതെ ആരും ഉപദേശിക്കരുത്. കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ കത്തിയെടുത്തുകൊണ്ട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിക്കൊല്ലുന്നുണ്ട്. ഇന്നും പറയും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അസംബന്ധമാണ്. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് കൊലകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. പിന്നെ ഒഴിച്ചുവിടുന്ന വഴി എന്താണെന്നാണ് ചിന്തിക്കുന്നത്. അല്ല, കൊല കൊണ്ട് ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഈ സൂര്യ പഴയ പണ്ഡിതന്മാർ എഴുതി വെച്ചാണ്. ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാളെടുക്കണം, കുന്തം എടുക്കണം, ഓടാരി എടുക്കണം. അതൊക്കെ ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചത് രക്ത ചൊരിച്ചിലുണ്ടാക്കിയ ആശയങ്ങളാണ്. അപ്പോ ഇന്ന് ധർമ്മത്തെ, ഇന്നും ധർമ്മത്തെ രക്ഷിക്കണം, പക്ഷെ കൊലയെ ഒഴിവാക്കി ധർമ്മത്തെ രക്ഷിക്കണം, ഹിംസയെ ഒഴിവാക്കി ധർമ്മത്തെ രക്ഷിക്കണം. അതാണ് അതാണ് പറഞ്ഞത്, ചൊല്ലേണ്ടത് ധർമ്മ്യം. അവിടെയും ചേർക്കണം, സൂര്യകളെ അല്ലയോ വിദ്വാൻമാരെ, ചൊല്ലേണ്ടത്, നിങ്ങൾ ഉപദേശിക്കേണ്ടത് ധർമ്മ്യം, ധർമ്മയുക്തമായ കാര്യമാണ്. വീണ്ടും പറയുന്ന സൂര്യകളെ, ഇതാരെല്ലാം ഒത്തല്ലേ മരുവേണ്ടത്, ആരിലും എന്ന് വെച്ചാൽ ഏത് മതപ്രബോധകനിലും പണ്ഡിതനിലും വിദ്വാനിലും ധാർമ്മികനിലും ധർമ്മത്തെ ഉപദേശിക്കുന്നവനിലും എല്ലാം ഒത്തല്ലേ, ഒരുപോലെയല്ലേ മരുവേണ്ടത് നിലനിൽക്കേണ്ടത്? കൊല്ലരുത് എന്നുള്ള ഈ ആശയം അങ്ങനെയല്ലേ പറയേണ്ടത്? എല്ലാവരിലും ഒരുപോലെയല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഗുരുവിനെ അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്നില്ല. കൊല്ലാൻ പറയുന്ന പല പണ്ഡിതന്മാരുമുണ്ട്, സൂരികളുമുണ്ട്. കൊല്ലുക, തെല്ലുക, അതിനോട് ഗുരുവിന് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ ന്യായീകരിക്കാൻ പോയാലും പ്രാണികളെ കൊല്ലുക എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു. അതിന് ഒരു പക്ഷേ ഗുരുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് തിരുക്കുറൽ പോലെയുള്ള ഗ്രന്ഥങ്ങളായിരുന്നു. തിരുക്കുറലിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, അഹിംസയെക്കുറിച്ച്. കൊല്ലരുത്, കൊല്ലുന്നത് പാപമാണ്, കൊല്ലുന്നത് നീചനാണ്, ഇങ്ങനെയൊക്കെ നിരന്തരം പറയുന്നു. അതിൻ്റെ ഒരു സ്വാധീനം ഗുരുവിന് വന്നിരിക്കും. ധർമ്മത്തിൽ നിന്ന് വിട്ടുപോകാത്ത അനപേതം, ധർമ്മത്തിൽ നിന്ന് വിട്ടുപോകാൻ ധർമ്മ്യം, ധർമ്മപത്യർത്ഥകാമാത് അനപേതേ പാണി. കേട്ടിട്ടിപ്പോ എന്താ കാര്യം? നമ്മളതെ പറഞ്ഞേ പഠിച്ചിട്ടുണ്ടോ? ധർമ്മപത്യർത്ഥകാമാത് അനപേതേ സൂത്രം പാണിനിയുടെ കേട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സൂത്രമാണ്. ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള വ്യത്യാസം, ധർമ്മം എന്ന് പറഞ്ഞാൽ അഹിംസ, ധർമ്മ്യം എന്ന് വെച്ചാൽ ആ ധർമ്മം ഉള്ളതേതോ അത്, ധർമ്മത്തിൽ നിന്ന് വിട്ടുപോകാത്തത്, ധർമ്മയുക്തമായത് എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഉപദേശം. അപ്പോൾ ഒരാളുടെ ഉപദേശം എന്ന് പറയുന്നത് ധർമ്മ്യമായിരിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ, ധർമ്മം അഹിംസ, അയാളുടെ ഉപദേശം ധർമ്മ്യമായിരിക്കണമെന്ന് വെച്ചാൽ ഉപദേശം ധർമ്മത്തോടു കൂടിയതായിരിക്കണം, എപ്പോഴും ധർമ്മമുള്ളതായിരിക്കണം. എന്നുവെച്ചാൽ ഉപദേശത്തിൽ എപ്പോഴും അഹിംസ വേണം. അല്ല, പ്രാണികളെ എല്ലാം മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അതിനെയൊക്കെ കൊല്ലാം തിന്നാം എന്ന് പറഞ്ഞാൽ ആ ഉപദേശം ധർമ്മയുക്തമല്ല. അപ്പോ ആ ഉപദേശത്തെയാണ് പറയുന്നത് ധർമ്മ്യമെന്ന്, ജീവകാരുണ്യത്തെയാണ് പറയുന്നത് ധർമ്മമെന്ന്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? എന്തോന്നു? ജീവകാരുണ്യം എന്ന് പറയുന്നത് ധർമ്മവും ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മ്യം. വ്യത്യാസം മനസ്സിലായോ? എന്ത് മനസ്സിലായി? എന്താണ് വ്യത്യാസം? ധർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവകാരുണ്യം, കൊല്ലാവൃതം, തിന്നാവൃതം, ഇതൊക്കെയാണ് ധർമ്മം. അതാണ് ചൊല്ലേണ്ടത് ധർമ്മ്യം എന്ന് പറയുന്നതാണ്. ഉപദേശിക്കേണ്ടത് എന്തിനായിരിക്കണം? ധർമ്മ്യത്തെ എന്ന് വെച്ചാൽ ധർമ്മയുക്തമായ വാക്കുകളാണ് ഉപദേശിക്കേണ്ടത്. ഡയലോഗ് എന്ന് പറയും, അതാണ് ധർമ്മ്യം. അപ്പോ ആര്? സൂരികൾ, വിദ്വാൻമാർ, പണ്ഡിതന്മാർ, ഏത് മതത്തിലായാലും ശരി, അവര് മതസാരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മതസാരം എന്താണോ? അഖിലരും ആത്മസുഖത്തിനായ പ്രയത്നം, ഇതാണ് മതസാരം. അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്ന അവരൻ, ഇതൊക്കെ മതസാരം. ആ മതസാരത്ത് വെച്ചുകൊണ്ട് അവനിലെ അഹിംസ എന്ന് പറയും ധർമ്മം ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഉപദേശിക്കാവൂ, കൊല്ലാനും തിന്നാനും ഉപദേശിക്കരുത്. ഇവിടെ അങ്ങോട്ടല്ല. ഇപ്പൊ അത് ധർമ്മം ഒരുപാടുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ പറയുന്ന അഹിംസ, അവിടെ പറയുന്ന സത്യം, മറ്റ് ധർമ്മങ്ങളും ഉണ്ടല്ലോ. സത്യം ഒരു ധർമ്മമാണ്. ധർമ്മം എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്റെ എല്ലാ മൂല്യങ്ങളെയും ധർമ്മത്തിൽ ഉൾപ്പെടുത്താം. മനുഷ്യൻ ഏതൊക്കെ മൂല്യങ്ങൾ ആയി അതിനെ കരുതുന്നുണ്ടോ അതെല്ലാം എന്താണ്? ധർമ്മമാണ്. ഏതെങ്കിലും ധർമ്മമായിട്ട് ആണ് ധർമ്മസംഘം, ധർമ്മപരിപാലന യോഗം. അപ്പൊ അതെല്ലാം എന്താണ്? മൂല്യങ്ങളുള്ള സംഘമെന്നാണ്, മൂല്യങ്ങളെ പരിപാലിക്കുന്ന യോഗമെന്നാണ്. ധർമ്മയുദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഒരു പഴയ കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ അത് യുദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയാണ് ധർമ്മയുദ്ധം. പക്ഷേ ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, പഴയ കാലത്ത് ഒരു സംഘടനകളുടെ കാരണമാണ്. കാരണം ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെല്ലാം അന്ന് നിലനിന്നിരുന്നു. അന്ന് ഈ ചെറിയ ചെറിയ പഞ്ചായത്ത് രാജ്യങ്ങളും, അന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെയാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിലടിക്കുക, രാജാധികാരമാണ്. രാജാധികാരമുള്ളപ്പോൾ എപ്പോഴും എന്താണോ യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ആൾക്കാർ യുദ്ധം ചെയ്തുകൊണ്ടേ. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചവര് ഇതാണ് ധർമ്മയുദ്ധം എന്ന് പറയുന്നത്. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ഇങ്ങനെ പറയുന്നു. യുദ്ധം എങ്ങനെയായാലും അത് അധർമ്മമാണ്. എന്തുകൊണ്ട് യുദ്ധം അധർമ്മമാകുന്നു? ഹിംസയുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് ഹിംസയുള്ളതാണ്. അതുകൊണ്ട് യുദ്ധം അധർമ്മമാണ്. അപ്പോൾ ധർമ്മയുദ്ധം അങ്ങനെ ഒന്നില്ല, യുദ്ധം അധർമ്മം തന്നെയാണ്. പിന്നെ പഴയ കാലത്ത് എന്ത് ചെയ്യും? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും. അത് അന്നത്തെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത എന്നേ പറയാൻ പറ്റും. അപ്പൊ അന്ന് ഈ രാജഭരണമായതുകൊണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാർ, അപ്പൊ യുദ്ധങ്ങളെ ഒഴിവാക്കി സമാധാനം കൊണ്ടുവരുന്നതിനുള്ള വഴികൾ കുറവായിരുന്നു. അന്ന് സമാധാനം സ്ഥാപിക്കുന്ന എന്താണ്? വലിയൊരു യുദ്ധം നടത്തി ശത്രുവിനെ ഹിംസിച്ച് സമാധാനം സ്ഥാപിക്കുക, അതാണ് പഴയ രീതി. എന്തായിരുന്നു പഴയ രീതി? ഇന്ന് മനുഷ്യൻ മാറി ചിന്തിക്കുക. ഇന്ന് ധർമ്മയുദ്ധം എന്ന് പറയുന്നതിനൊന്നും യാതൊരു ഒക്കെ അസംബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് യുദ്ധത്തെ ഒഴിവാക്കി ഇങ്ങനെ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വഴിയുണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. കാരണം യുദ്ധം എന്ന് പറയുന്നത് അതിനെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെ കുറിച്ച് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ അസംബന്ധമാണെന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പണ്ട് രാജഭരണകാലത്ത് ഇവന്മാര് തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു രാജാക്കന്മാര്. അന്നാണ് ഇതൊക്കെ പ്രയോഗിച്ചത്. ഇന്ന് ആ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗേ എന്നാരാ പറയുന്നത്? ആരാ? ഗീത എന്ന് പറയുന്ന ഒരാളുണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? ആരാ പറഞ്ഞത്? ആ പാടിയതാരാണ്? ഒരു മനുഷ്യൻ ഭഗവാന്റെ പേരിൽ പാടിയതാണ്. ഭഗവാൻ അറിഞ്ഞൊന്നുമില്ലേ? ആ അപ്പോ ഒരു മനുഷ്യൻ അങ്ങനെ എഴുതി വെച്ചാണ് അങ്ങനെ എന്ന് പറയുന്നത്. അതിനപ്പുറം അതിന് അത് എന്താണ്? അന്നത്തെ ഒരു കാഴ്ചപ്പാട് എഴുതി വെച്ച്. ഇന്ന് അതിന് യാതൊരു പ്രസക്തിയില്ല. അതിൽ നല്ല ആശയങ്ങളുണ്ട്, അത് പഠിക്കണമെന്ന് പറഞ്ഞു. അഹിംസ, സത്യം, അസ്തേയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ആ അപ്പൊ അതൊക്കെ പഠിക്കണമെന്നാ പറയുന്നത്. അതിനുള്ള വേണ്ടാധീനങ്ങൾ പഠിക്കണമെന്നുള്ളതല്ല, അതിന് നല്ല ആശയങ്ങളുണ്ട്, അത് പഠിക്കണം. അതെവിടെ ഉണ്ടായിരുന്നാലും പഠിക്കണമെന്നാണ്. അതാണ് ഒന്നുകൂടെ പറഞ്ഞു എന്താണോ, നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളെല്ലാം ഗ്രാഹ്യ ത്യാജ്യ വിവേചന ബുദ്ധിയോടുകൂടി പഠിക്കണം. എന്താ എന്തെടുക്കാം എന്ത് കളയാമെന്ന് ചിന്തിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് നല്ലതിനെ എടുക്കണമെന്നാണ് പറഞ്ഞു. അത് ശരിയാണ്. ഓം സത്യം ധർമ്മം ദയാ ശാന്തി പുതിയ കാര്യമാണോ? അല്ലല്ലോ, പഴയ കാലം മുതലുള്ള കാര്യമാണ്, അതൊക്കെയാണ് എടുക്കേണ്ടത്. ഇപ്പൊ ധർമ്മയുദ്ധം ധർമ്മ സംസ്ഥാപനം എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാഴ്ചപ്പാടാണ്. ഇന്ന് അതിനൊന്നും, ഇന്ന് ധർമ്മ സംസ്ഥാപനം എങ്ങനെയാണ് നടക്കുന്നത്? പഴയകാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, ധർമ്മത്തെ സ്ഥാപിക്കണം. ഇന്നങ്ങനെ, ഇന്ന് ധർമ്മത്തെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് സമൂഹമാണ് സ്ഥാപിക്കുന്നത്. മനുഷ്യ സമൂഹമാണെന്ന് സമൂഹത്തിൽ മാറ്റം വരുത്തുന്നത് വ്യക്തികളല്ല. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ മൊത്തത്തിൽ മാറ്റം വരണം, സമൂഹം മൊത്തം മാറണം. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രം അതാ പറയും. പഴയൊരു കാലം ഉണ്ടായിരുന്നു, ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് കുറെ മാറ്റുക എന്ന് പറയും. അതിന് കാരണം പലതും ഉണ്ട്. കാരണം അന്ന് വിദ്യാഭ്യാസമുള്ളത് ഒരാൾക്കായിരിക്കും, മറ്റു ഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസമില്ല, ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസമില്ല. ഇന്നങ്ങനെയല്ല, ഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസമുണ്ട്. ഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസമുള്ളപ്പോൾ ഇന്ന് ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിച്ചു വരികയാണ്. പൂർണ്ണമായിട്ടില്ല, അത് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതാണ് ഇപ്പോൾ എല്ലാവരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം വരുന്നത്. ജനം എന്ന് പറയുന്നത് ബോധമുള്ളവരായി മാറുമ്പോൾ അവിടെ ജനാധിപത്യം വരും. അപ്പോ സമൂഹത്തെ മാറ്റുന്ന ആരാണ്? ജനമാണ്, ഒരു വ്യക്തിയല്ല. പണ്ടങ്ങനെയായിരുന്നു, ആ കാലത്താണ് അതൊക്കെ എഴുതിയത്. അതൊന്നും ഇന്ന് പ്രസക്തി. ഇനി ആരെങ്കിലും ഒരു രക്ഷകൻ വരും സമൂഹത്തെ മാറ്റാൻ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മണ്ടത്തരമാണ്. ആ കാലം കഴിഞ്ഞുപോയി. ഇന്ന് ഓരോരുത്തരും സ്വയം അവനവന്റെ രക്ഷകനാകാനും ഓരോരുത്തരും സ്വയം മാറാനും ശ്രമിക്കേണ്ട കാലമാണത്. അങ്ങനെ ശ്രമിക്കുന്ന കാലമാണ്. സംഘട്ടനം ആ കാലമൊക്കെ പോയെന്നേ, രാജാവിന്റെ കാലമൊക്കെ പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും എന്ത് ചെയ്യണം? ആ ഇപ്പോഴത്തെ ധർമ്മം എന്ന് പറയുന്നത് ജനാധിപത്യം. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്ത് വിവരക്കേടെന്ന് പറയുന്ന ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോ പഴയ കാലത്ത് വെച്ചാൽ ഒരുത്തന്റെ വിവരക്കേട് എല്ലാരും അനുഭവിക്കുന്നു. മനസ്സിലായോ? ഇന്ന് സമൂഹം എന്ന് പറയുമ്പോൾ കുറച്ച് വിവരം കെട്ടവരും കാണും, കുറച്ച് വിവരമുള്ളവരും കാണും. അപ്പോ ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തെ പരിഷ്കരിച്ച് വരികയാണ്. അപ്പോ ഭൂരിപക്ഷം എന്തുവരും? പഴയതെന്നും മനുഷ്യൻ പരിണമിക്കുന്നുണ്ട്. പഴയ അതിൽ നിന്ന് മാറി മാറി വരുന്നു മനുഷ്യൻ. ക്രമേണ കൂടുതൽ പേര് വിവരമുള്ളവരായിട്ട് വരും, ബോധമുള്ളവരായിട്ട് വരും. അതാണ് അതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, പ്രശ്നമുള്ള പരിഹാരം. അപ്പൊ സമൂഹം എന്ത് ചെയ്യുന്നു? ക്രമേണ മാറി മാറി വരികയാണ്. പണ്ട് ആർക്കും വിവരമില്ലായിരുന്നു, ഇന്ന് കുറച്ച് പേർക്ക് വിവരമുണ്ട്. അതാണ് വ്യത്യാസം. ആ അതൊക്കെ ഉണ്ട്. ഇന്ന് ക്രമേണ ജനങ്ങൾക്ക് ബോധം ഉണ്ടായി വരികയാണ്. മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കാണുന്നവരുടെ കുഴപ്പമാണ്. ജനാധിപത്യം എന്തെന്നറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോ ചർച്ച ജനാധിപത്യത്തിലേക്ക് പോകും. നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ജനാധിപത്യം. ജനമെന്ന് പറയുന്നത് അതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് ജനാധിപത്യ വിദ്യാഭ്യാസം വേണം. മനസ്സിലായോ? ജനാധിപത്യ വിദ്യാഭ്യാസം ഉള്ളിടത്താണ് ജനം എന്ത് ചെയ്യുന്നത്? അത് വിജയിക്കുന്നത്. അതിനെക്കുറിച്ച് വിദ്യാഭ്യാസം വേണം. ഇപ്പോൾ എല്ലാ വീടുകളുടെയും മുമ്പിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന എന്തെന്നറിയാമോ? അതായിരുന്നു പണ്ട് ഈ വീടിന്റെ ഐശ്വര്യം ക്രിസ്തു. ഇപ്പൊ അങ്ങനെയല്ല. കേരളത്തിൽ എല്ലായിടത്തും പോയി നോക്കുക, എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഉണ്ടായിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ അവിടെയും കാണും. അതാണ് ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന് പറയും. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എല്ലാ കുടുംബശ്രീകളിലും മെസ്സേജ് ഇപ്പൊ വിട്ടുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് പോകുന്നത് എന്താണ്? ജനാധിപത്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കുന്നത് എന്താണ്? കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിലൂടെയാണ് ജനാധിപത്യം വിജയിക്കുന്നത്. ജനാധിപത്യ വിദ്യാഭ്യാസം വേണം. അത് ഒരു ദിവസമല്ല സംഭവിക്കില്ല. സമൂഹത്തിനൊന്നും വിവരമില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരമില്ലെന്നേ അർത്ഥമാണ്. അപ്പൊ ആ വിദ്യാഭ്യാസം ക്രമേണ മാറി മാറി വരുമ്പോൾ അത്രയും ജനാധിപത്യം പുരോഗമിച്ചു വരും. അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം പരീക്ഷിച്ച് മനുഷ്യൻ കളഞ്ഞാണ് ഏകാധിപത്യം അത് ചെയ്തു. മനുഷ്യ ഉപേക്ഷിച്ചാണ്. അതുകൊണ്ടൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ തോന്നലാണ്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് എന്താണ്? അവര് അത് ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ജനക്ഷേമത്തെ സംബന്ധിച്ച് വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് തന്നിട്ട് അല്ലെങ്കിൽ ജനത്തെ ബോധിപ്പിച്ചിട്ട് ഞങ്ങൾ ക്ഷേമം മാത്രം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷേമത്തിന് പകരം വിഷമങ്ങൾ ഉണ്ടാകുന്ന പ്രവണതയാണ് അനുഭവമായിട്ട്. എന്താ ഉദാഹരണം? എന്താ ഇപ്പൊ നമ്മൾ നടക്കാനുള്ള റോഡുകളിൽ പോലും നമ്മൾ സഞ്ചാരമല്ല. അപ്പൊ നമ്മൾ സമരം ചെയ്ത് വളരെയധികം ത്യാഗം സൂചിപ്പിച്ചാണ് സഞ്ചാരോഗ്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശരി, ഇപ്പൊ റോഡിൽ കുഴിയുണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നത്? റോഡിൽ കുഴിയുണ്ടെന്നല്ലേ പറയുന്നത്? പിന്നെ എല്ലാ തരത്തിലും ശരി, റോഡിൽ ജാഥകൾ വന്നു, റോഡില് മാർഗ തടസ്സം സൃഷ്ടിക്കുന്നു, അതല്ലേ പറയുന്നത്? ശരി, പിന്നെ പറ, ഓരോന്നായിട്ട് പറ, അത് മനസ്സിലായി പറഞ്ഞു. ഒന്ന് റോഡിൽ കുഴിയുണ്ട്, മറ്റു റോഡിന് മാർഗ തടസ്സം സൃഷ്ടിക്കുന്നു. നമുക്കിതിനൊക്കെ ഇതൊക്കെയാണ് മനുഷ്യന്റെ, മനസ്സിലായോ? മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നതായിരുന്നു. ഈ പരാതി പറയുന്ന ആളിന് ഒരു കാലത്ത് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ വെട്ടി വെട്ടി വെട്ടി രണ്ട് കഷണമാക്കി കളയും. അതിൽ നിന്ന് മനുഷ്യൻ അതേത് കാലഘട്ടത്തില്? ഒരു കാലഘട്ടമല്ല, അതാണ് രാജാധിപത്യം. രാജാധിപത്യ കാലഘട്ടത്തിൽ രാജാവ് ഭരിച്ചിരുന്ന, അപ്പൊ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെട്ടി രണ്ട് കഷണമാക്കും. ഇപ്പൊ അങ്ങനെയല്ല. ആ റോഡിൽ ഇറങ്ങാം, നടക്കാം, അവിടെയും പ്രശ്നങ്ങളുണ്ട്, അതും പരിഹരിക്കണം. പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല, അത് പരിഹരിക്കണം. അതോരോന്നും പരിഹരിച്ചുകൊണ്ട് വരണം. ഈ പരാതി പറയുന്നവര് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങണം. എന്തായാലും പഴയതിൽ നിന്ന് മാറിയില്ലേ, രാജാധിപത്യത്തിൽ നിന്ന് മാറിയില്ലേ? എന്തോന്നു? അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന എന്താണ്? ധർമ്മയുക്തമായ കാര്യങ്ങൾ. മനസ്സിലായോ? ഇത് വാലം തുമ്പ് ഇല്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വെറുത്ത് വെട്ടത്തിൽ വാലോ തുമ്പോ എന്തെങ്കിലും വേണം. അപ്പോ മൊത്തത്തിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സമൂഹം മാറി വരുന്നു. അത് തന്നെ അവരോട് ചോദിക്കണം. ജയിച്ചവരോട്, ഇപ്പൊ ജയിക്കാത്തപ്പോ അതൊന്നും എനിക്ക് പറയാൻ പറ്റും. അതെന്തായാലും ശരി, എന്താണ് ധർമ്മയുക്തമായ രീതിയിൽ വേണം മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത്. മനസ്സിലായോ? നമ്മളിങ്ങനെ കാട് കയറി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിടത്ത് ഞാൻ നിർത്തത്തില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് നിരന്തരം പറയാം. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സാമാന്യമായി മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റൂ. അല്ല, ഇപ്പൊ ആ ആലിന് ചുവട്ടിൽ ഒരു കുഴി കിടക്കുന്നു, അതിന് സമാനം പറയണമെന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. ധർമ്മികരെന്ന് പറയുന്നത് ഈ പറയുന്നത് ഗുരു പറയുന്നത് പഴയ കാലത്ത് ഈ ധർമ്മങ്ങളെ ഉപദേശിച്ചവർ വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർ ഉപദേശിച്ചിരിക്കുന്നത് എന്താണ് ഉപദേശിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, കൊല്ലുക തിന്നുക അത് ശരിയല്ല, നിങ്ങൾ ധർമ്മയുക്തമായതേ ജീവകാരുണ്യയുക്തമായ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ എന്ന് ഒരു പറയുകയാണ്. അതാണ് ഭാവിയിലും വേണ്ടത്. അപ്പോൾ ജീവകാരുണ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തിട്ട് പറയുകയാണ്, ഒരു ധർമ്മത്തെ എടുത്തിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായും വരുന്ന അഹിംസയാണ്. അഹിംസയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് വേണ്ടത്. അങ്ങനെ അതിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ എന്താണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞത്. ധർമ്മയുദ്ധം എന്ന് പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതിന് കാലഹരണപ്പെട്ട കാര്യമാണ്. യുദ്ധം ഉണ്ടെങ്കിലേ അവിടെ പിന്നെ ധർമ്മം അധർമ്മം ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇന്ന് യുദ്ധം ഉണ്ടാകാതിരിക്കുക എങ്ങനെ എന്നാണ് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നതെന്നാണ്. എന്നാലും യുദ്ധം നടക്കുന്നുണ്ട്, പക്ഷെ മനുഷ്യന്റെ ചിന്താഗതി മാറി വരികയാണ്. പഴയ കാലത്ത് എന്താണ് യുദ്ധത്തിലെ ധർമ്മത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്നങ്ങനെയല്ല, യുദ്ധം ഒഴിവാക്കുന്ന വഴികളെ കുറിച്ചാണ് സമൂഹം ചിന്തിക്കുന്നത്. അപ്പോൾ ധർമ്മയുദ്ധത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിനുവേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പഴയ മനുഷ്യന്റെ ചിന്താഗതി. ദൈവം പറഞ്ഞതായിട്ട് ഇവിടെ ഒരു കാര്യമില്ല, എല്ലാം മനുഷ്യൻ പറഞ്ഞാണ്. ഓരോരോ കാലഘട്ടത്തിലും അവരങ്ങനെ പറഞ്ഞു. പിന്നെ പഴയ എല്ലാ ഉപദേശങ്ങൾക്കും ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഈ രാജഭരണകാലത്തെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ജനാധിപത്യമാണ്. ഇപ്പൊ രാജഭരണകാലത്തെ ചിന്തകളല്ല ജനാധിപത്യത്തിന്റെ ചിന്തകൾ. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അന്നത് മാറിക്കൊണ്ടേ വരും. അന്നത്തെ ഭാഷ മാറി, ആചാരങ്ങൾ മാറി, ഭക്ഷണ രീതി മാറി, വസ്ത്രധാരണം മാറി, മൊത്തം മാറി, മനുഷ്യന്റെ ചിന്തയും മാറി. അപ്പോൾ പഴയ രാജഭരണകാലത്തിലെ ചില ആ ഭാഷയും ചിന്തകളും എല്ലാം നമ്മൾ ഏറ്റുപറയുന്നതിലോ അനുകരിക്കുന്നതിലോ ഒന്നും ഇന്ന് യാതൊരു അർത്ഥമില്ല. അതൊക്കെ മാറിയതായിട്ട് മനസ്സിലാകും. ഇന്നത്തെ പുതിയ ചിന്തകൾ നമ്മൾ മനസ്സിലാകും. ആധുനിക മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു അത് മനസ്സിലാകും. പിന്നെ അന്നും ഇന്നും നിൽക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ ചില മൂല്യങ്ങൾ മാത്രം. ആ ഒരു മൂല്യത്തെ കുറിച്ചാണ് ഗുരു ഇവിടെ പറയുന്ന ജീവകാരുണ്യം. അത് എന്നും വേണ്ടാണ്. എന്തിന്റെ നല്ല ഇവിടെ പറയുന്ന ജീവകാരുണ്യം ആൾക്കാരനുസരിക്കുന്നില്ല, ആൾക്കാരനുസരിക്കുന്നില്ല എന്ന് പറയുന്ന വേറെ വിഷയം. നമ്മളിവിടെ പറയുന്ന എന്താണ് ഗുരു പറഞ്ഞത് എന്തെന്നാ പറയുന്നത്, അതിനെ അനുസരിക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം. അതൊക്കെ പിന്നെ നിങ്ങള് എന്താണ് പ്രസംഗിക്കാൻ പോകുമ്പോൾ പറഞ്ഞോ, പ്രസംഗിക്കാൻ പോകുമ്പോൾ അത് പറഞ്ഞോ. ഇവിടെ ഇപ്പൊ പറയുന്നതിനെ കുറിച്ചല്ല, എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗുരു എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഗുരു പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഇതേ ഉള്ളൂ, എന്താണ് ജീവകാരുണ്യം. ഇപ്പൊ പഴയകാലത്ത് പറഞ്ഞിരിക്കുന്ന ധർമ്മയുദ്ധങ്ങളും അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ പഴയകാലം, അതൊക്കെ കാലഹരണപ്പെട്ട ആശയങ്ങളാണ്. അതിനൊന്നും യാതൊരു മൂല്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു, രക്ഷിക്കുന്നു. അങ്ങനെയല്ല, ഇന്ന് സമൂഹത്തെ രക്ഷിക്കുന്നത് സമൂഹം തന്നെ. രാജഭരണകാലത്താണ് ഒരു രക്ഷകനെ കരുതുന്നത്, ഇന്നങ്ങനെ ഇല്ല. പിന്നെ വിശ്വാസികൾക്ക് ഈശ്വരനെ രക്ഷകനായി സ്വീകരിക്കും, വിശ്വാസികൾ സ്വീകരിക്കും, അല്ലാത്തവർ സ്വീകരിക്കത്തില്ല. അത്രേ എന്തിന് അവതരിക്കണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഇല്ലാത്ത കാര്യം പറയുക. ജനാധിപത്യ സംസ്കരണം എന്നൊന്നും ഗുരു പറഞ്ഞില്ല. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? വെറുതെ എന്തെങ്കിലും പറയുന്നു? അത് പറഞ്ഞിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? ഞാനാണോ പറഞ്ഞത്? സ്വയം പറഞ്ഞിട്ട് ചോദിക്കണം. ആ പറഞ്ഞാണേ എന്ന മറുപടി പറയുന്നു. ഞാനല്ല. ഈ വെളിപാടുകൾ എവിടെ നിന്ന് വരുന്നു? ഗാന്ധിജി എന്താ പറഞ്ഞത്? ഗുരു എന്താ പറഞ്ഞത്? പറഞ്ഞാണേ എന്ന് പറയുന്നു. അതൊന്നും പറയാനുള്ള ബാധ്യത എനിക്കില്ല. ജാതി നിർമാർജനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ പറഞ്ഞു, മനസ്സിലായോ? ഏതിന് വന്നാലും കുഴപ്പമാ. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യം. ശുദ്ധ അസംബന്ധം. പഴയകാലം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചരിത്രങ്ങൾ, പുരാണങ്ങൾ എല്ലാം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. പഴയകാലത്ത് ഒരിക്കലും മനുഷ്യന് സമാധാനം ഉണ്ടായിട്ടില്ല. പടയോട്ടങ്ങളുടെ ചരിത്രമാണ് ലോക ചരിത്രം എന്ന് പറയുന്നത്. പടയോട്ടങ്ങളുടെ ചരിത്രമാണ് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. പോപ്പ്, അത് മനുഷ്യര് മൊത്തം, മനുഷ്യര് മൊത്തം യുദ്ധത്തിൽ ആയിരുന്നു ഒരു കാലഘട്ടം. അപ്പോ അതിൽ നിന്ന് മനുഷ്യൻ മാറി വരികയാണ്. യുദ്ധങ്ങൾ മനുഷ്യനെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം എന്ന് പറയുന്നത് തുറന്ന പുസ്തകം. എവിടെ എന്ത് ഒരു സംഭവം നടന്നാലും ലോകരെല്ലാവരും അറിയും. അപ്പൊ ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് പോകുമ്പോൾ നമുക്കൊന്നും ഇവിടെ ആകെ കുഴപ്പമാണെന്ന്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ അത് വലുതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. വടക്കേ ഇന്ത്യ എന്ത് നടക്കുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാൻ പറ്റില്ല. അതിനുള്ള വാർത്താ വിനിമയ മാർഗങ്ങളൊന്നും അറിഞ്ഞാൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഹിംസയിൽ നിന്ന് മാറി മാറിയാണ് അഹിംസയിലേക്ക് വരുന്നത്. പഴയകാലമല്ല നല്ല കാലം, ഇന്നത്തെ കാലമാണ്. എന്നുവെച്ചാൽ ഈ രീതിയിൽ യുദ്ധങ്ങളുടെ ഒക്കെ പോയി സമാധാനം ഇപ്പോഴാ ഉള്ളത്. ഇന്നത്തെ കാലമാണ്. അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും മനുഷ്യനതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടു വരികയാണ്. സംഘർഷങ്ങളിലൂടെ പോയാൽ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് എല്ലാവരും വലിയൊരു ഭൂരിപക്ഷം എല്ലാവരുമല്ല, ഭൂരിപക്ഷം സമാധാനം ആഗ്രഹിക്കുന്നു. ഒരു ന്യൂനപക്ഷം അതിന്റെ ഇടയ്ക്കൂടി യുദ്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ പണ്ട് നടന്ന ഒന്നും നമ്മൾ അറിഞ്ഞില്ല, കഥകളായി അറിഞ്ഞു. ഇന്നൊരു ചെറിയ സംഭവം നടന്നാലും ലോകത്ത് എവിടെ നടന്നാലും ശരി, വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരാളെ അടിച്ചു കൊന്നാൽ നമ്മൾ ഇവിടെ ഇരുന്ന് അറിയുന്നു. ഇത്രയുള്ള വ്യത്യാസം. അത് മീഡിയകൾ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു ആ വ്യത്യാസം. അപ്പൊ ഇന്ന് സമാധാനമാണ് ലോകം. നമുക്ക് സമാധാനമായിട്ട് ലോകത്തിൽ ജീവിക്കാം. അത് അതിന് കഴിയാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വലിയ തീവ്രവാദങ്ങളൊക്കെ നടക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ സമാധാനമാണ്. രാജഭരണമാണ് പഴയകാലത്ത് ഈ നാശങ്ങൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് മാറി വരും തോറും ലോകത്ത് സമാധാനം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലോകം അഹിംസയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പറയുന്ന ഗുരുവിന്റെ ഉപദേശം മനുഷ്യർക്ക് എന്നും ആവശ്യമുള്ള ഒരു ഉപദേശമാണ്. മനുഷ്യരെന്നും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഉപദേശം. ഇന്നത്തെ കൂടുതൽ ഭാവിയിൽ സ്വീകരിക്കും. ജീവകാരുണ്യം എന്ന് പറയുന്ന ആശയത്തിൽ മുമ്പോട്ട് ചെല്ലുന്നതോടും അതിന് ശക്തി കൂടി കൂടി വരും. ഉണ്ടാ എനിക്കറിയില്ല. ഇവിടത്തെ കാര്യം ഈ പറയുന്നു എല്ലായിടത്തും എല്ലായിടത്തും. എന്നാ അത് പറ അല്ലാതെ സംഘടിച്ചവരൊക്കെ തെമ്മാടികളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുന്നു. കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ എല്ലാ കാര്യങ്ങളിലും കുറച്ച് പ്രശ്നങ്ങൾ കാണും, കുറച്ച് നന്മകൾ കാണും, എല്ലായിടത്തും കാണും. അതിന് തിന്മയെ കുറച്ച് നന്മയെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. സംഘടനകളിലൊക്കെ ചിലപ്പോൾ ദോഷം കാണും, അതിൽ കൂടുതലും നന്മയും കാണും. ശരി.